ജാനകി മന്ദിരം രാമായണം പാരായണം കാതൽ മംഗളം ദൈവീകമേ ഉറവ് രാമനിൻ മോഹനം ജാനകി മന്ദിരം. தவழும் மேகம் பறந்தோடும் நாள் இன்று தான் கண்களே. ராமாயணம் பாராயணம் காதல் மங்களம் தெய்வீகமே உறவு ராமனின் மோகனம் ஜானகி மந்திரம். ഇടയും കൊടിയും കുലുങ്കും നടയും മൊഴിയും എടയോട് കമ്പം ഇല്ലേ എനക്കന്ത തിരനും ഇല്ലേ ഇലൈ മൂടും വാഴൈ പർവം പാരായണം കാതൽ മംഗളം ദൈവീകമേ ഉറവ് രാമനിൻ മോഹനം ജാനകി മന്ദിരം. ലാലല ലാലല ലാലല ലാലല.